സദാശിവശ്രീ ശിവസമാരംഭംഭവാദംഗരാചാര്യ സപ്രഭാഷ്യമൃതഭുവന്തിഷിണമൂർത്ത ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്രം സംഗ്രഹ ഭാഷ്യം ആനന്ദമയ അധികരണം 19-ാം സൂത്രം അസ്മിൻ അസ്യ തദ്യോഗം ശാസ്തി. ഇവിടെ വിഷയവാക്യം ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളതാണ്. ഇവിടെ നിർഗുണ ബ്രഹ്മമാണ് ശ്രുതിയിൽ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ശ്രുതി ശ്രവണത്തിലൂടെ ഗ്രഹിക്കേണ്ടത് പരമാർത്ഥ തത്വത്തെയാണ്. മറ്റു പലതരത്തിലുള്ള വാക്യങ്ങളും അവിടെയുണ്ട്. അതെല്ലാം പല രീതിയിൽ മനസ്സിലാക്കണം, ഉപാസനയ്ക്ക് വേണ്ടിയുള്ളത്. അധികാര ഭേദമനുസരിച്ച് പിന്നെ ഈ പരമാർത്ഥ ജ്ഞാനത്തിന് വേണ്ടിയുള്ളത് ഇങ്ങനെയെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കണം. ആരാണോ പരമാർത്ഥ ജ്ഞാനത്തെ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി അവിടെ പരമമായ തത്വത്തെ വെളിപ്പെടുത്തുന്നു. ആ പരമമായ തത്വബോധത്തിന് തടസ്സമായി നിൽക്കുന്ന വികല്പങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിചാരം. അപ്പൊ ഈ വിചാരം എന്ന് പറയുന്നത് തന്നെ മനസ്സിന്റെ വികല്പരൂപത്തിലുള്ളതാണ്. വിചാരം നമ്മൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലവിടെ വികല്പങ്ങൾ സംഭവിക്കുന്ന ഒന്നാണ്. ചിന്തിക്കുമ്പോൾ മനസ്സ് നിശ്ചലമല്ലല്ലോ. അപ്പൊ അങ്ങനെ മനസ്സ് വികല്പരൂപത്തിലിരിക്കുമ്പോൾ ചിന്തയിൽ അവിടെ ഇങ്ങനെ തത്വജ്ഞാനം സംഭവിക്കും. കാരണം തത്വജ്ഞാനം എന്ന് പറയുന്നത് നിശ്ചയാത്മകമായ ജ്ഞാനമാണ്. വിചാരം എന്ന് പറയുന്നത് വികല്പാത്മകവും. അത് ഏത് വിഷയത്തെ സംബന്ധിച്ചാലും ശരി, നമ്മൾ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഇങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിന്തയുടെ വിഷയങ്ങൾ മാറുന്നതനുസരിച്ച് മനസ്സ് ഇങ്ങനെ പരിണമിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ മനസ്സ് ഇങ്ങനെ പരിണമിച്ച് മാറിയിരിക്കുമ്പോൾ എങ്ങനെ അവിടെ തത്വബോധം എങ്ങനെ ഉണ്ടാവും, പരമാർത്ഥ ബോധം എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് വിചാരം അല്ല വേണ്ടത്, വിചാരത്തെ നിരോധിക്കണം. മനസ്സിന് നിശ്ചലമാക്കണം. സാർ നമ്മൾ പറഞ്ഞും കേട്ടും വരുന്നത് ഇതൊക്കെയാണ്. മനസ്സ് നിശ്ചലമായാലേ ഉള്ളിൽ തത്വം പ്രകാശിക്കത്തുള്ളൂ. അപ്പോൾ മനസ്സ് ഏകാഗ്രമായി മനസ്സിനെ നിശ്ചലമാക്കി മനസ്സിനെ ശാന്തമാക്കി അങ്ങനെ തത്വം പറയണമെങ്കിൽ അത് വിചാരം കൊണ്ടെങ്ങനെ സാധിക്കും എന്നാണ്. സ്വയം വികല്പരൂപത്തിലുള്ള വിചാരം മനസ്സിനൊരിക്കലും ശാന്തമാക്കത്തില്ലല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കും, മനസ്സും അങ്ങനെ ശാന്തമാകും. അചിന്ത ഏതെങ്കിലും തരത്തിലൊന്നും ശമിച്ചാൽ ഉടനെ മനസ്സിന് ശാന്തി വരും. അതാണ് നമ്മുടെ സാധാരണ അനുഭവം. അപ്പൊ അദ്വൈതി എന്താ പറയുന്നത്? വിചാരം ചെയ്യണമെന്നാണ്. അപ്പോ അദ്വൈത വിചാരവും തത്വബോധവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കാരണം ഇത് ഇങ്ങനെ ഒരു വിഷയത്തെ തുടർന്നും മറ്റൊരു വിഷയത്തിൽ ഇങ്ങനെ ചർച്ച നീണ്ടുപോകുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കും, ചോദിക്കാറുമുണ്ട്, ഈ ചിന്ത ഇതെവിടെ കൊണ്ടെത്തിക്കും? മറ്റ് വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും ഈ ചിന്തയ്ക്ക് എന്താ പ്രത്യേകത? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? ഒരുവൻ ആഗ്രഹിക്കുന്ന എന്താണ്? മനസ്സിന്റെ ശാന്തി. നീ പറയും മനസ്സിന്റെ ശമനം, ശമന്തമോ എന്നെല്ലാം പറയാറുണ്ടല്ലോ. അതൊക്കെ വിചാരം കൊണ്ടെങ്ങനെ സാധ്യമാകും എന്ന് ചോദിച്ചാൽ ഒരു ന്യായമുണ്ട്, യുക്തിയുണ്ട്. അതിനെന്താണ് ഇവിടെ സമാധാനം പറയുന്നത്? അതിന് സമാധാനം ഇവിടെ വിചാരം തന്നെ. ഇവിടെ ഉദ്ദേശിക്കുന്ന മനസ്സിനെ നിശ്ചലമാക്കുകയോ മനസ്സിനെ ശമിപ്പിക്കുകയോ അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നുമല്ല. മനസ്സിൽ നിശ്ചയാത്മകമായ ജ്ഞാനം ഉണ്ടാകുക, അതാണ്. അങ്ങനെയാണെങ്കിൽ മറ്റ് വിഷയചിന്തകളും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെയും മനസ്സ് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുന്ന മനസ്സിന്റെ അവസ്ഥ എപ്പോഴും അത് വിക്ഷിപ്തമാണ് എന്ന് പറയും. ഇവിടെയും മനസ്സങ്ങനെ തന്നെ. മനസ്സിന്റെ പരിണാമം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മനസ്സിന്റെ പരിണാമത്തെ സംബന്ധിച്ച് രണ്ട് പക്ഷമുണ്ട്. യോഗികളും പറയുന്നുണ്ട് മനസ്സ് രണ്ട് തരത്തിൽ പരിണമിക്കാം. ഒന്ന്, മനസ്സിന്റെ വിക്ഷിപ്തമായ പരിണാമം. നമ്മൾ സാധാരണ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ സംഭവിക്കുന്നു. മനോരാജ്യം കാണുമ്പോൾ, ചിന്തിക്കുമ്പോൾ. മറ്റൊന്ന് മനസ്സിന്റെ ഏകാഗ്രതാ പരിണാമം. ഈ ഏകാഗ്ര പരിണാമത്തെ കുറിച്ചാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത്. ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നതാണ്. അവിടെ പറയുന്നത് ചിത്തവൃത്തി നിരോധത്തിലൂടെ സംഭവിക്കുന്നത് മനസ്സിന്റെ ഏകാഗ്രതാ പരിണാമമാണെന്ന്. അതിനുവേണ്ടി അവരെന്താ ചെയ്യുന്നത്? ചിത്തവൃത്തികളെ നിരോധിക്കുന്നു. ചിത്തവൃത്തികളെ നിരോധിക്കാൻ എന്താ ചെയ്യുന്നത്? അത് പരസ്പര പൂരകമാണ്. മനസ്സിനെ ഏകാഗ്രമായി പരിണമിപ്പിക്കുന്നു. ഏകാഗ്രമായി പരിണമിക്കാൻ എന്ത് ചെയ്യുന്നു? ഒരു വിഷയത്തിൽ മനസ്സിനെ നിർത്താൻ ശ്രമിക്കുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സിനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിർത്താൻ ശ്രമിക്കുന്നതാണ് ഏകാഗ്രത പരിണാമത്തിന്റെ തുടക്കം. അതൊരഭ്യാസ രൂപത്തിലാകുമ്പോൾ ക്രമേണ മനസ്സ് ഒരേ രീതിയിൽ തന്നെ പരിണമിക്കും. സ്വാഭാവികമായും മറ്റു വൃത്തികളുടെ നിരോധം സംഭവിക്കും. മനസ്സ് ഒരിടത്ത് നീങ്ങും, മറ്റു സ്ഥലത്ത് പോകുന്നില്ല. അപ്പൊ അവിടെയും എന്താണോ ഏകാഗ്രത പരിണാമത്തിന് ആശ്രയിക്കുന്നത് യോഗിയും വിചാരത്തെ തന്നെ. വിചാരമല്ലെങ്കിൽ ചിന്തയെ തന്നെ. ചിന്ത തന്നെ ഏകാഗ്രമാകുമ്പോൾ, ഏകാഗ്രം എന്ന് വെച്ചാൽ അതിന്റെ അഗ്രം എന്ന് വെച്ചാൽ വിഷയം ഏകം ഒന്നാകുമ്പോൾ അതിന് ധ്യാനം എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ് അദ്വൈതത്തെ സംബന്ധിച്ചും പറയുന്നത് എന്താണ്? തത്വവിചാരം എന്നാണ്. യോഗത്തെ സംബന്ധിച്ച് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതിന് ധാരാളം വിഷയങ്ങളുണ്ട്. പലതരത്തിലുള്ള വിഷയങ്ങളിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ യോഗമാർഗം തന്നെ നിർദ്ദേശിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തത്വത്തിൽ ആണ് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തേണ്ടത്. ഇവിടെ തത്വത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക എന്ന് വെച്ചാൽ തത്വത്തെ ചിന്തിക്കുക, പരമാർത്ഥം എന്താണെന്ന് ചിന്തിക്കുക. അത് പരമാർത്ഥം എന്താണെന്ന് ചിന്തിക്കുന്നതിന് പ്രത്യേകിച്ച് സ്ഥാനമില്ല. പരമാർത്ഥമല്ലാത്ത ഏതിലും പരമാർത്ഥം എന്താണെന്ന് ചിന്തിക്കാം. അവിടെ എങ്ങനെയല്ല പ്രത്യേകിച്ച് സ്ഥാനങ്ങളെ നിർദ്ദേശിക്കുന്നു. ഇന്നടത്ത് തന്മാത്രകൾ അധ്യയനിക്കുക, അല്ലെങ്കിൽ അത് ധ്യാനിക്കുക, ഈ ധ്യാനിക്കുക, ധാരണ ധ്യാനങ്ങൾക്ക് പ്രത്യേക സ്ഥാനങ്ങളെ നിർദ്ദേശിക്കുന്നു. ഉപാസനയെല്ലാം അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയല്ല. ഏതിൻ്റെയും തത്വത്തെ കണ്ടത്, അത് തന്റെ തത്വമായാലും ശരി, ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ തത്വമായാലും ശരി. അപ്പൊ തത്വം എന്താണെന്ന് ആണ് ഇവിടെ വിചാരം ചെയ്യുന്നത്. അപ്പൊ തത്വം എന്താണെന്ന് താൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട്? തത്വം എന്താണെന്ന് വെളിപ്പെട്ടിരിക്കുകയാണ്. എവിടെ വെളിപ്പെട്ടിരിക്കുന്നു? ശ്രുതിയിൽ, അല്ലെങ്കിൽ ഉപദേശത്തിൽ തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. തത്വമസി, അഹം ബ്രഹ്മാസ്മി, സച്ചിദാനന്ദം എന്നിങ്ങനെ ആ തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ വെളിപ്പെടുത്തിയാൽ ആർക്ക് വെളിപ്പെടുത്തി? ശ്രോതാവിന്. അപ്പോ തത്വം ശ്രുതി ബോധിപ്പിക്കുന്നു, ശ്രോതാവിന് തത്വം വെളിപ്പെട്ടു. അപ്പോ ആ ശ്രോതാവിന്റെ വിചാരം എന്താണ്? തനിക്ക് വെളിപ്പെട്ടിരിക്കുന്ന ആ തത്വത്തിലാണ് വിചാരം. അത് വെളിപ്പെട്ടെങ്കിൽ പിന്നെ ഇതിനാ വിചാരത്തിന്റെ ആവശ്യം. അപ്പൊ ആദിത്യൻ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു, അത് സദാ വെളിപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. എന്നാലും ചിലപ്പോൾ അത് മറയുന്നു. അത് സംഭവിക്കുന്നു. പക്ഷേ അത് സ്വയം അന്ധകാര രൂപത്തെ പ്രാപിക്കുകയല്ല. സർവത്ര അന്ധകാരം പരക്കുമ്പോഴും ആദിത്യൻ സ്വയം അന്ധകാര രൂപത്തെ പ്രാപിക്കുന്നുണ്ട്. എന്നാൽ അന്ധകാരം അനുഭവപ്പെടുന്നുണ്ടതാണ്. അപ്പൊ പിന്നെ ആദിത്യനെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അന്ധകാരത്തെ മാറ്റുക. അപ്പോ ഇവിടെ അറിയാൻ വയ്യാത്ത ഒന്നിനെ, തനിക്ക് അറിയാത്ത ഒന്നിനെ അന്വേഷിക്കുകയല്ല, എങ്ങനെ ഒരു വസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തുകയല്ല. അപ്രമേയം, അജ്ഞേയം എന്നെല്ലാം പറയുന്ന ഒരു വസ്തുവിന് താൻ ഒരിടത്ത് നിന്ന് അന്വേഷിക്കാൻ ആരംഭിച്ച് പിന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയല്ല, മറിച്ചെന്താണ്, തന്നിൽ തന്നെ സദാ വെളിപ്പെട്ടിരിക്കുന്ന തത്വത്തെ, അതിനെ ആവരണം ചെയ്തിരിക്കുന്ന അന്ധകാരത്തെ മാറ്റുന്നതിനുള്ള തത്വനിഷ്ഠമായ വിചാരമാണ്. വിചാരം വികല്പാത്മകമാണ്, പക്ഷെ അതെന്തിനു വേണ്ടി, വികല്പത്തെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തത്വത്തെ സൃഷ്ടിക്കാനോ വെളിപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല. ഇരുൾ മാറിയാൽ ആദിത്യൻ പ്രകാശിക്കുന്നു, അത്ര തന്നെ, മുമ്പ് തന്നെ പ്രകാശിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ശരിയാണ്, എന്താണ്, ഈ വികല്പങ്ങളൊക്കെ ഉണ്ട്, വികല്പരൂപത്തിലുള്ള വിചാരത്തെ കൊണ്ട് തത്വത്തെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് അതിനുവേണ്ടിയാണ്, ബോധത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരം എന്ന് കരുതുന്നിടത്താണ് നമുക്ക് അബദ്ധം പറ്റിയിരിക്കുന്നത്. ഈ വിചാരവും തത്വബോധവും തമ്മിൽ എന്താ ബന്ധം എന്നത് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ചത്. അങ്ങനെ നമ്മൾ ധരിക്കുന്ന ബന്ധമല്ല അത്. അങ്ങനെ വിചാരം കൊണ്ടൊരു ബോധത്തെ സൃഷ്ടിക്കുന്നില്ല, വികല്പത്തെ നിരാകരിക്കാൻ വേണ്ടി മാത്രം. അതിനുവേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫലമായി എന്ത് ചെയ്യുന്നു, തത്വം പ്രകാശിക്കുന്നു. സംശയം വരും, വികല്പങ്ങളാണ് തത്വത്തിന് തടസ്സമായിരിക്കുന്നത്. വിചാരം എന്ന് പറയുന്നതും വികല്പാത്മകമാണ്. അപ്പൊ ഇങ്ങനെ ഇരുളിനെ ഇരുള് മാറ്റും, രണ്ടിന്റെയും സ്വഭാവം ഒന്നല്ലേ. അന്ന് പറഞ്ഞ എന്താണ്, മനസ്സിന് രണ്ടു തരത്തിലുണ്ട് പരിണാമം. ഒന്ന് വിക്ഷിപ്തമായ പരിണാമം, മറ്റൊന്ന് യുഗാഗ്ര പരിണാമം. ഒന്ന് തമസ്, ഒന്ന് വെളിച്ചം. ഇവിടെ എന്താണോ, വിചാരം തത്വനിഷ്ഠമാണ്, വികല്പങ്ങളെന്ന് പറയുന്നത് വിഷയനിഷ്ഠം. വികല്പം എന്ന് പറയുന്നത് ദ്വൈതബോധം. ദ്വൈതം എന്ന് പറയുമ്പോൾ നാനാത്വം. ആ നാനാത്വബോധമാണ് ഇവിടെ തടസ്സമായിരിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം? ഇതാണ് നാനാത്വബോധം. എന്തുകൊണ്ട് അന്നമയകോശം എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരാഭിമാനം, അഭിമാനം തന്നെ കോശം എന്ന് പറയുന്നു. പ്രാണൻ, മനസ്സ്, ബുദ്ധി, വിജ്ഞാനം എന്ന് പറയുമ്പോൾ തത്തത് അഭിമാനങ്ങളാണ്. ഇതാണ് വികല്പങ്ങളെന്ന് പറയുന്നു. ഇതാണ് അന്ധകാരം എന്ന് പറയുന്നു. ഇത് മനസ്സിന്റെ വിക്ഷിപ്തമായ അവസ്ഥയാണ്. കാരണം എന്തുകൊണ്ട്, നീ ആര് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ അന്നമാണ്, പ്രാണനാണ്, മനസ്സാണ്, വിജ്ഞാനമാണ്. പലതരത്തിലുള്ള ബോധം വരുന്നു. അവിടെ തന്നെ കുറിച്ചുള്ള പരമാർത്ഥബോധം ഉണ്ടാവുന്നില്ല. ആ പരമാർത്ഥബോധത്തെ ആണ് ഇവിടെ വെളിച്ചമെന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്താണ്, ഒന്ന് തന്റെ സ്വരൂപം ഇന്നതാണ്, ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് തനിക്ക് വെളിപ്പെട്ട കാര്യം തന്നെ, അല്ലെങ്കിൽ തനിക്ക് ശ്രുതി വെളിപ്പെടുത്തി തന്ന കാര്യം തന്നെ, അതിനെ സംബന്ധിച്ച് വിചാരം ചെയ്യുന്നു. എന്താണ്, താൻ ആനന്ദമയനാണോ അതോ നിർഗുണമായ തത്വമാണോ? അപ്പൊ നിർഗുണമായ തത്വമാണെന്ന് ഉറപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളത് തന്നെ അവിടെ നിരാകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ബാധിക്കപ്പെടുന്നു, ബാധ സംഭവിക്കുന്നു. ബാധ എന്ന് പറയുന്നതും ബോധമാണ്, അതും വികല്പമാണ്, ചിത്തവികല്പമാണ്. പക്ഷെ അത് എന്തു ചെയ്യുന്നു? അത് ഏകാഗ്രമായ തത്വത്തെ വെളിപ്പെടുത്തുന്നു. തത്വമല്ലാത്തതിനെ തത്വമല്ല എന്ന് ബോധിപ്പിക്കുന്നു. അപ്പോൾ വിചാരം പൊതുവെ പറഞ്ഞാൽ അത് വിക്ഷിപ്ത രൂപത്തിലുള്ളതാണെങ്കിലും ആ വിചാരം തത്വനിഷ്ഠമായി വരുമ്പോൾ അത് എല്ലാ വിക്ഷേപങ്ങളെയും മാറ്റുന്നു. വെളിച്ചം അന്ധകാരത്തെ മാറ്റുന്നത് പോലെ. അതുകൊണ്ട് ശ്രുതി വെളിപ്പെടുത്തിയ തത്വത്തെ അത് ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വിചാരം. യോഗ ശാസ്ത്രത്തിൽ പറയുന്ന ഏകാഗ്രത, അതുകൊണ്ട് എത്തിച്ചേരുന്ന മനസ്സിന്റെ പ്രത്യേക അവസ്ഥകൾ, അതിനാണ് നമ്മൾ ശാന്തി സമാധാനം എന്നൊക്കെ വിളിക്കുന്നത്. അതിനു പകരം ഇവിടെ എന്താണ്? ഇവിടെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അല്ല ചർച്ച ചെയ്യുന്നു. ഇവിടെ രണ്ടു കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, തത്വബോധത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ചിന്തകൾ, വിചാരങ്ങൾ, അറിവ്, ബോധം എല്ലാം. മറ്റൊന്ന് തത്വബോധം, പരമാർത്ഥ ബോധം. ആ പരമാർത്ഥ ബോധത്തിൽ, ആ പരമാർത്ഥ ബോധം പ്രകാശിക്കുമ്പോൾ മറ്റ് വികല്പങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ എല്ലാം, അനുഭവങ്ങൾ എല്ലാം അസത്യമാണെന്ന് ബോധിക്കുന്നു. അതൊരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെയാണ്. സത്യം എന്താണെന്ന് ബോധിക്കുമ്പോൾ അതുവരെ സത്യമെന്ന് കരുതിയിരുന്നതെല്ലാം അസത്യമാണെന്നുള്ള ബോധമുണ്ടാവും. മുമ്പ് തന്നെ എല്ലാം സത്യം എന്താണെന്ന് ബോധിച്ചവനെ ആവശ്യമില്ല. സത്യം എന്താണെന്ന് ബോധിച്ചവനെ സംബന്ധിച്ച് പിന്നെ മുമ്പും പിമ്പമില്ല. പക്ഷേ സത്യത്തെ ബോധിക്കുന്നതിന് വേണ്ടി വിചാരമാർഗത്തിൽ സഞ്ചരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് സത്യമായി ധരിച്ചിരുന്നതല്ല തത്വബോധത്തിൽ അസത്യമാണെന്നുള്ള ബോധ്യം വരുന്നു. അതിനപ്പുറം പ്രത്യേകിച്ച് മനസ്സിന്റെ ഏകാഗ്രതയോ മനസ്സിന്റെ നിശ്ചലതയോ മനസ്സിന്റെ വിശേഷമുള്ള ഏതെങ്കിലും ഒരു അവസ്ഥാന്തരമോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇവിടെ അതെല്ലാം ആവശ്യമായി വരുന്ന ഇവിടെ മനസ്സിനെ സത്തായ ഒരു പദാർത്ഥമായി, വസ്തുവായി കാണുന്നിടത്താണ്. മനസ്സ് ഒരു സത്തായ വസ്തുവാണ്, അതിന് പരിണാമങ്ങളുണ്ട്, അത് പലതരത്തിൽ പരിണാമിക്കാം. അത് ഏറ്റവും സാത്വികമായ ശ്രേഷ്ഠമായ പരിണാമം മനസ്സിനെ ആ ഒരു പരിണാമാവസ്ഥയിലെത്തിക്കണം. അതാണ് സുഖം, അതാണ് ശാന്തി, അതാണ് ഏകാഗ്രത. ഇങ്ങനെയൊക്കെ മനസ്സിന്റെ സത്യത്വത്തെ ഭ്രമിച്ചുകൊണ്ട്, അതൊരു ഭ്രമമാണെന്നാണ് ഇവിടെ അദ്വൈതി പറയുന്നത്. അങ്ങനെ ഭ്രമിച്ചുകൊണ്ട് അതിന്റെ പരിണാമത്തിന് വേണ്ടിയുള്ള ആ പരിണാമത്തെയാണ് യോഗി പറയുന്നത് ഏകാഗ്രത പരിണാമം ഉള്ള ശ്രമത്തിലാണ് ഒരാൾ അവിടെ വാഗ്ദാനം ചെയ്യുന്ന വിശേഷാവസ്ഥകളിലൊക്കെ എത്തിച്ചേരുന്നത്. അതങ്ങനെ സംഭവിക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? എല്ലാം അനുവിന്റെ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. താനങ്ങനെ സങ്കല്പിച്ചാൽ, വാസ്തവമല്ലാത്തതിനെ വാസ്തവമെന്ന് സങ്കല്പിച്ചാൽ ആ സങ്കല്പത്തിന്റെ ദാർഢ്യം കൊണ്ട് മനസ്സങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ എത്തിച്ചേരും. അദ്വൈതത്തിൽ അതിനെ സ്വീകരിക്കുന്നുണ്ട്. പറയുന്നു ആ മനസ്സെന്ന് പറയുന്നത് തന്നെ ആ വസ്തുവായ ഒരു വസ്തുവാണ്, അത് തന്നെ പരമാർത്ഥമല്ല. പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ അതിനെ പരമാർത്ഥമല്ല എന്ന് ബോധിക്കുക, അതാണ് ഇവിടുത്തെ കർത്തവ്യം. അത് പരമാർത്ഥമല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്തവ്യമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല, അവൻ കൃതകൃത്യനായി. പിന്നെ അവൻ അനിഷ്ഠേയമായിട്ടൊന്നും തന്നെ ശേഷിക്കുന്നില്ല. മറിച്ച് അങ്ങനെയല്ല, മനസ്സിനെ അങ്ങനെ ഏകാഗ്രമായി പരിണമിച്ച് മനസ്സങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചേർന്നാണ് അതവൻ കൃത്രിമമായി അഭ്യാസം കൊണ്ട് സാധിക്കുന്നതാണ്. അത് ഏത് സമയം അതിന് ഭ്രംശം സംഭവിക്കാം. അപ്പോ ഒരിക്കലും അവന് കൃതകൃത്യത സംഭവിക്കത്തില്ല, കാരണം എപ്പോഴും അനിഷ്ഠേയമായി നിശേഷിക്കും. മനസ്സിനെ വളരെ പാടുപെട്ട് അവന് ഒരു നിലയിലെത്തിക്കുക, വീണ്ടും അത് അവിടുന്ന് വഴി പോവുക, കാരണം അതവന്റെ സ്വഭാവമാണ്, പരിണാമം അതിന്റെ സ്വഭാവമാണ്. അപ്പൊ ജീവിതാന്ത്യം വരെ എന്തു ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും? ഈ മനസ്സിനെ ഇങ്ങനെ പരിണമിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കേണ്ടി വരും. അങ്ങനെ ഏർപ്പെട്ടിരിക്കുന്ന ഒരുവന് ജീവിതത്തിൽ കൃതകൃത്യത സംഭവിക്കത്തില്ല. ഇവിടെ എന്താണ് ഫലമായി പറയുന്നത്? കൃതകൃത്യത. അനിഷ്ഠേയമായി ഒന്നും തന്നെ ശേഷിക്കാതിരിക്കുക. എന്തുകൊണ്ട്? മനസ്സെന്ന് പറയുന്ന അങ്ങനെയൊരു പദാർത്ഥം പരമാർത്ഥമല്ല. അനുഭവപ്പെടുന്നതോ? അനുഭവപ്പെടുന്നതുകൊണ്ടൊന്നും സത്യമാകണമെന്നില്ല. സത്യമാകാതെ അനുഭവപ്പെടുന്നതുകൊണ്ട് എന്താണോ, അത് കേവലം പ്രതീതി മാത്രമാണ്. അപ്പോ തത്വത്തിന്റെ വെളിച്ചത്തിൽ അത് കേവലം പ്രതീതിയാണെന്ന് ധരിക്കുക. മനസ്സിനെങ്ങനെ ധരിക്കുമ്പോൾ മനസ്സും മനസ്സിന്റെ വികാരങ്ങളും മനസ്സിന്റെ വിഷയങ്ങളും എന്തൊക്കെ വരുന്നുണ്ടോ എല്ലാം അതുപോലെ കേവല പ്രതീതിയാണെന്ന് ധരിക്കുക. ആ ധാരണയിൽ ഒരാൾക്ക് പിന്നെ മനസ്സിന്റെ വികല്പങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥനാകേണ്ട കാര്യമില്ല. പരമാർത്ഥമല്ലാത്ത ഒരു വസ്തു അത് അതിങ്ങനെ പരിണമിക്കുന്നുണ്ട്, അത് വിചാരൂപത്തിലാണ്, ചിന്താരൂപത്തിലാണ്, ഇതിൽ നിന്ന് എനിക്ക് എപ്പോഴാണ് മോചനം കിട്ടുന്നത്, അപ്പൊ ഇതിലെവിടെയാണ് ശാന്തി വരുന്നത്, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് ഇരുട്ടിലെ പിശാച് തന്നെ ബാധിക്കുമെന്ന് ഭയക്കുന്നത് പോലെയാണ്. ഈ ലോകത്ത് പിശാചുണ്ടെന്നും അത് തന്നെ ബാധിക്കുമെന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ഒരാൾ ഇരുട്ടിലെ പിശാചിനെ കണ്ടാലും അത് തന്നെ കരുതും, അത് തന്നെ ബാധിക്കും. ആ പിശാച് തന്നെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അപകടമാണ്. എന്തുകൊണ്ട്? അത് സത്യമല്ലാത്ത ഒന്നിൽ സത്യത്വ ബുദ്ധി വന്നതുകൊണ്ടാണ്. ആ കാഴ്ച തുറന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കും. അപ്പോൾ അവിടെ ആത്യന്തികമായ നിവൃത്തി എന്ന് പറയുന്നൊന്നും സംഭവിക്കുന്നില്ല. ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നു അവിടെ സംഭവിക്കുന്നില്ല. ഇരുട്ടിലെ പിശാചിനെ കുറിച്ചുള്ള സങ്കല്പം എത്ര കാലത്തോളം ഉണ്ടോ അത്രയും കാലം ഭയവും അവനെ പിന്തുടരും. ഇവിടെ പറയുന്ന എന്താണ്? അഭയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതല്ല. ഇതിനെ അസത്യമാണെന്ന് ബോധിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ വികാരങ്ങൾ വിചാരങ്ങൾ ഇതിനെല്ലാം നിരോധിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകത്തില്ല. മരുഭൂമിയിലെ ജലത്തെ അസത്യമാണെന്ന് ബോധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ജലത്തെ വറ്റിച്ചു കളയാമെന്നുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല. ആ ജലം മുഴുവൻ കോരി വറ്റിച്ച് മരുഭൂമിയെ ജലരഹിതമാക്കാം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ ഉണ്ടാകത്തില്ല. മറിച്ച് സത്യമാണെന്ന് തോന്നിയാലോ? അതെങ്ങനെ ആ ജലത്തെ അവിടെ നിന്ന് വറ്റിക്കാം, എങ്ങനെ ജലത്തെ ഇല്ലാതാക്കാം എന്നൊരാൾ ചിന്തിക്കും. ഇതാണ് മനസ്സിന്റെ സ്ഥിതി. അപ്പോ മനസ്സിന്റെ വികല്പങ്ങൾ തുടരുന്നു, ഇതവസാനിക്കാതെ എങ്ങനെ ശാന്തി വരും? വിചാരം എന്ന് പറയുന്നത് മനസ്സിന്റെ വിക്ഷേപമായ അവസ്ഥയാണ്. നിങ്ങൾ വിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകും? അപ്പോൾ അവിടെ എന്താണ് ശാന്തിയെക്കുറിച്ചുള്ള സങ്കല്പം? ഭ്രമമാണ്. മനസ്സിന്റെ വികാര വിചാരങ്ങളെ കുറിച്ചുള്ള സങ്കല്പം ഭ്രമമാണ്. ആ ഭ്രമത്തിൽ അധീനനായിരിക്കുന്നതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള വികല്പങ്ങൾ വരുന്നത്. ഇവിടെ എന്താണ് അദ്വൈതം പറയുന്നത്? ഭ്രമമുക്തി. അതാണ് അവിടെ ഇത്തരം ആശങ്കകൾക്ക് സ്ഥാനമേ ഇല്ല. അപ്പൊ പിന്നെ ആശങ്കകൾക്ക് സമാധാനം പറയേണ്ട ആവശ്യമില്ല. അത്തരം ആശങ്കകൾ തന്നെ നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ അതിനെന്തിനാ സമാധാനം കണ്ടുപിടിക്കുന്നത്? രോഗമേ ഇല്ല. അരോഗ ദൃഢഗാത്രനാണെങ്കിൽ പിന്നെ ചികിത്സയുടെ ആവശ്യമുണ്ട്? അതിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് വിചാരം എങ്ങനെ ശാന്തിയിലെത്തിക്കും എന്നുള്ള വിചാരം തന്നെ അസംബന്ധമാണ്. ഇവിടെ എന്താണ്? ആ തത്വബോധത്തിൽ, പരമാർത്ഥ ബോധത്തിൽ അത്തരം ആശങ്കകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം എന്നിങ്ങനെ പറഞ്ഞ് മനസ്സ് വിക്ഷിപ്തമാക്കി പിന്നെ വരെ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു, അത് പരമാർത്ഥമെന്നെല്ലാം പറയുമ്പോൾ അതുകൊണ്ടൊന്നും എന്റെ മനസ്സിനൊരു ശാന്തി കിട്ടുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. മനസ്സിന് ശാന്തി കിട്ടാത്തത് അതീ ശരിയായ രീതിയിലുള്ള വിചാരം നടക്കുന്നുകൊണ്ടല്ല, തത്വബോധമുള്ളതുകൊണ്ടല്ല, അതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യണം. ഇവിടെ വിചാരം എന്ന് പറയുന്നത് എന്താണോ, തത്വബോധത്തിലൂന്നിയ വിചാരമാണ്. ആ തത്വബോധത്തിൽ ഉള്ള വിചാരം ഇത്തരത്തിലുള്ള എല്ലാ വികല്പങ്ങൾക്കും പരിഹാരമാണ്. അത്തരം വികല്പങ്ങളെ ഒന്നും തന്നെ അവിടെ അനുവദിക്കുന്നില്ല. എന്നുവെച്ചാൽ ആ തത്വബോധത്തിനപ്പുറം ഒരു ശാന്തി, സമാധാനം, സമാധിയും ഒന്നും തന്നെ അവിടെ ആവശ്യമായി വരുന്നില്ല. അതുകൊണ്ട് തത്വവിചാരത്തെ ഉള്ള ഇത്തരം ആശങ്കകളെല്ലാം അസ്ഥാനത്താണ്. എവിടെ? തത്വബോധത്തിൽ. ആ പരമാർത്ഥ ബോധത്തിന്റെ രണ്ട് ഭാഗവും മനസ്സിലാക്കും. ഒന്ന്, പരമാർത്ഥം എന്താണെന്നുള്ള, മറ്റൊന്ന് പരമാർത്ഥം എന്തല്ല എന്നുള്ളത്, രണ്ടും. അതുകൊണ്ട് ഇവിടെ വീണ്ടും ആ വിഷയത്തെക്കുറിച്ചുള്ള വിചാരം തുടരുകയാണ്. അപ്പൊ വിചാരം തുടരുന്നവർക്ക് വിചാരത്തെക്കുറിച്ച് ആശങ്കകളൊന്നുമില്ല. ഇതെവിടെ കൊണ്ടെത്തിക്കും? എന്തുകൊണ്ട്? അവന്റെ ഉള്ളിൽ ആ തത്വം എന്താണെന്നും വ്യക്തമാകുന്നതുകൊണ്ട്. ഇവിടെ വീണ്ടും ചോദിക്കുന്ന അകാമയതൈതി ബ്രഹ്മണി പുല്ലിംഗ നിർദ്ദേശം ഉപപദ്ധ്യത. ഈ പ്രകരണത്തിൽ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്, ആനന്ദമയനെ കുറിച്ചല്ല. ആനന്ദമയനെ കുറിച്ച് പറഞ്ഞല്ലോ, മോദം, പ്രമോദം, ഇങ്ങനെയല്ല ആനന്ദ സ്വരൂപനായിരിക്കുന്ന ജീവന്റെ ഒരവസ്ഥ, നമ്മൾ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരു ജീവഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഈശ്വരഭാവത്തെക്കുറിച്ച്, അതെല്ലാം ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നു. പറയുന്നത് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്നും കരുതാം. കാരണം പറഞ്ഞല്ലോ, തത്വത്തെ ഗ്രഹിക്കുന്നതിന് ഇവിടെ ഒരു വഴിയേ ഉള്ളൂ, ഉപദേശം. ഉപദേശം എന്ന് പറയുന്നത് ശബ്ദാത്മകമാണ്. അപ്പൊ വിചാരം എന്ന് പറയുന്നത് ആ ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്. തത്വത്തിൽ അവന് ബോധിച്ചു കഴിഞ്ഞു, അഹം ബ്രഹ്മാസ്മി. പക്ഷെ ആ തത്വബോധത്തിനോടൊപ്പം തന്നെ വരുന്ന വികല്പങ്ങളും, അതെങ്ങനെ സംഭവിക്കും? ആ തത്വബോധത്തിന് ചുറ്റി നിൽക്കുന്ന എന്താണ്? വികല്പങ്ങളാണ്. ആദ്യത്തിനെ അന്ധകാരം തടസ്സമായിരിക്കുന്ന പോലെ. അപ്പൊ അവിടെ വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും ആ ശബ്ദത്തെ തന്നെ ആശ്രയിക്കുന്നു, ചിന്തിക്കുന്നു, ആ ഉപദേശത്തെ തന്നെ ആശ്രയിക്കുന്നു. ശബ്ദം ശ്രുതി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വികല്പങ്ങൾ വരും. ഉപദേശം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ആ ഉപദേശത്തെ തന്നെ ആശ്രയിക്കുന്നു. അവിടെ എന്താ ഉപദേശം? സ്വകാമയത ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, ഇതൊന്നും പൊരുത്തപ്പെടുന്നില്ല. ബ്രഹ്മം എന്ന് പറയുമ്പോ എന്തിനാണോ ഗ്രഹിക്കേണ്ടത്? കാരണം അത് നമ്മ സ്വലിംഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതല്ല സഹ കാമയത എന്ന് പറയുമ്പോൾ പറയുന്നത് അവിടെ ഒരു വ്യക്തിഭാവമാണ്, പുല്ലിംഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതിനെ രണ്ടിനെയും ഇങ്ങനെ ഒന്നാക്കാൻ പറ്റും. അതാണ് സ്വകാമയത ഇതി ബ്രഹ്മണി പുല്ലിംഗ നിർദ്ദേശവിന് ഉപപദ്ധ്യത. അതായത് ഒരു വസ്തുവിന് സാമാന്യമായിട്ട് നമുസ്ക ലിംഗത്തിന് നിർദ്ദേശിക്കുമ്പോൾ അതിന് ലിംഗ വ്യക്തി ഭേദങ്ങളെല്ലാം പുതിയ സാധാരണ നിഷേധിച്ചുകൊണ്ടാണ് പൊതുവെ വരുന്നത്. അങ്ങനെ അല്ലാതെയും വരാറുണ്ടെങ്കിൽ അവിടെ ഗ്രഹിക്കുന്ന ഒരു തത്വത്തെയാണ്. അവിടെ പിന്നെ ഒരു വ്യക്തിഭാവത്തെ കാണാൻ കഴിയില്ല. പുല്ലിംഗത്തെ നിർദ്ദേശിക്കുമ്പോൾ അങ്ങനെയല്ല, അവിടെ ഒരു വ്യക്തിഭാവം വരുന്നു. സഹാവൻ തത്, അത്, ആ ഭേദം. തത്വം എന്ന് പറയുമ്പോൾ എന്താണ്? തത്വമസി, ആ തത്വത്തെയാണ് ഗ്രഹിക്കുന്നത്. സഹ എന്ന് പറയുമ്പോഴും ആ വ്യക്തിയാണ് ഗ്രഹിക്കുന്നത്. ഇങ്ങനെ പരസ്പര ഭിന്നമായ ബോധത്തെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളെ പ്രയോഗിച്ചിട്ട് ഇതെല്ലാം ഒരു തത്വത്തെ ആണ് പ്രകാശിപ്പിക്കുന്നതെന്ന് എങ്ങനെ പറയാൻ കഴിയും? അതല്ലേ സാധാരണ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ. ഇത് ശ്രുതിയിൽ മാത്രമല്ല, മഹാത്മാക്കളുടെ ഉപദേശത്തിനും നമ്മൾ കേൾക്കുമ്പോൾ ഒരു സന്ദർഭത്തിൽ ഒരു സമയത്ത് കേട്ടത് പോലെയല്ല വേറൊരു സന്ദർഭത്തിൽ വേറൊരു സമയത്ത് കേൾക്കുന്നു. ഒന്നിന് വിരുദ്ധമാണ് മറ്റൊന്നും തോന്നിപ്പോകും. എന്തുകൊണ്ട്? ആ ശബ്ദപ്രയോഗത്തിൽ വരുന്ന വ്യത്യാസം. പിന്നെ കേൾവിക്കാരൻ അവന്റെ ബുദ്ധിയുണ്ട്, അതിൽ വരുന്ന വൈരുദ്ധ്യത്തെ പരിഹരിക്കണം. അന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതായിരിക്കും. ആ കാലത്തിനും ആ ദേശത്തിനും പറഞ്ഞതിന്റെ താല്പര്യം വേറെയാണ്. ഈ ദേശത്തിനും ഈ പറഞ്ഞതിന്റെ താല്പര്യമാണ്. എന്നാൽ ഇതിന് രണ്ടിനും ഒരു പരമമായ താല്പര്യമുണ്ട് എന്നിങ്ങനെ അതിനെ സമന്വയിപ്പിക്കുന്നു. ഈ സാധാരണ ഉപദേശങ്ങളെല്ലാം വരാറുള്ളതാണല്ല, ശ്രുതിയിൽ മാത്രം വരുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സഹ എന്നൊരിടത്ത് പറഞ്ഞു, രണ്ടാമത് ബ്രഹ്മം തത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എങ്ങനെ ഒരു തത്വത്തെ ബോധിപ്പിക്കും? പറയുന്നു നായം ദോഷ തസ്മാത് വാ യതസ്മാത് ആത്മന ആകാശ സംഭൂത ഇത്യത്ര പുല്ലിംഗേന ആത്മശബ്ദേന ബ്രഹ്മണ പ്രകൃതത്വ. ഇന്നിവിടെ ശബ്ദത്തിന്റെ നൂലാമാലകളിൽ കുരുങ്ങിപ്പോരുത്, തത്വത്തിന്റെ വെളിച്ചത്തിൽ വേണം ചിന്തിക്കാൻ. ശബ്ദം പലതരത്തിൽ ഉപയോഗിക്കും. ഒരു സ്ഥലത്ത് പറയുന്നു ആത്മാ, വേറൊരു സ്ഥലത്ത് പറയുന്നു ബ്രഹ്മം. അവിടെ നമുസലിംഗ ശബ്ദമായി ഉപയോഗിക്കാവൂ, പുല്ലിംഗ ശബ്ദമായി ഉപയോഗിക്കാവൂന്നൊന്നും പറയാൻ പാടില്ല. ഇതൊക്കെ ഭാഷയെക്കുറിച്ച് ബോധമുള്ളവനാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഭാഷയെക്കുറിച്ച് ബോധമല്ലാത്തവൻ എന്താ ഈ വ്യത്യാസമൊന്നും അവന് മനസ്സിലാകത്തില്ല. പക്ഷെ ഇവിടെ തത്വത്തെ ഗ്രഹിക്കുന്നതിന് ഭാഷയെക്കുറിച്ചുള്ള ബോധം വേണമെന്നാണ്. അല്ലാബോധിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഉപദേശിക്കുന്നു, ഉപദേശിക്കുന്ന ഭാഷയെ ഒരാൾക്ക് പരിചയമില്ല. അങ്ങനെ പരിചയമില്ലാതെ വന്നു കഴിഞ്ഞാൽ അയാൾ അങ്ങനെ ആ ഉപദേശത്തെ നിന്ന് ഗ്രഹിക്കും. കേട്ടില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരു ഭാഷയിൽ ഉപദേശിച്ചാൽ മതി. അങ്ങനെയല്ല, ഉപദേശങ്ങൾ തന്നെ എന്താണ്, അതാത് ഭാഷയിലാണ് ഓരോരുത്തർക്കും ഉപദേശിക്കുന്നത്. എന്തുകൊണ്ട്? പ്രാഥമികമായ ആ ഭാഷ ഞാൻ ആവശ്യമാണ്, എന്നാലേ അത് ഗ്രഹിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കൽപ്പിക്കേണ്ടി വരും എന്താണ്, യോഗികളും മറ്റും ചെയ്യുന്നത് പോലെ ഭാഷയെ ആശ്രയിക്കാതെ മറ്റെന്തെങ്കിലും അലൗകികമായ രീതിയിലൂടെ ഒരു ഉപദേശത്തെ പകർന്നു കൊടുക്കുക. അത് നിഗൂഢ വിദ്യകളിലും മറ്റും അങ്ങനെ ചെയ്യാറുണ്ട്. ഭാഷയെ ആശ്രയിക്കാതെ തന്നെ മറ്റെന്തെങ്കിലും തന്റെ ശക്തി വിശേഷം കൊണ്ട് തന്റെ ശിഷ്യനിൽ ഒരു ഉപദേശത്തിന്റെ താല്പര്യത്തെ എത്തിക്കുക. ഇത് നിഗൂഢ വിദ്യയല്ല, അദ്വൈത ബോധം എന്ന് പറയുന്ന അങ്ങനെയുള്ളതെന്നല്ല. അത് നേരിട്ട് എന്താണ് എന്നുള്ളതിന് വളച്ചുകെട്ടുകളൊന്നുമില്ലാതെ ഉപദേഷ്ടാവ് ശ്രോതാവിൽ തത്വത്തെ പ്രകാശിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽ വേറെ നിഗൂഢതകളൊന്നുമില്ല. അവിടെ നിഗൂഢമായിരിക്കുന്ന ഒന്നേ ഉള്ളൂ, എന്താണ്? തത്വം. അത് മാത്രമാണ് നിഗൂഢമായിരിക്കുന്നത്. അപ്പൊ അതിന് വ്യക്തമായ ബോധം വരത്തക്ക ഭാഷയിലൂടെ ഉപദേശിക്കുന്നു, ഇതാണ് തത്വം. ശ്രോതാവ് ആ ഭാഷയെ ആശ്രയിച്ച് വിചാരം ചെയ്യുന്നു. ആ തത്വപ്രകാശനത്തിന് തടസ്സമായിരിക്കുന്ന പരമാർത്ഥമല്ലാത്ത ബോധത്തെയെല്ലാം നിരാകരിക്കുന്നു. അതുകൊണ്ടിവിടെ പറയുന്നു അതിൽ ഒന്നും കാര്യമില്ല. നിങ്ങളെങ്ങനെ ശബ്ദത്തെ ശ്രദ്ധിക്കണം, എങ്ങനെ അനുകൂലമായി ഇതിനെങ്ങനെ അനുകൂലമാക്കാം, ഇതിലൂടെ എങ്ങനെ പരമാർത്ഥ തത്വത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ, അല്ലാതെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. ബുദ്ധിക്ക് വ്യാമോഹത്തെ ഉണ്ടാക്കാനുണ്ട്. പക്ഷെ അങ്ങനെയാണെന്ന് തോന്നും ഉപദേശിക്കുമ്പോൾ. അതാണ് മണിമറിഞ്ഞത്, വ്യാമിശ്രേണ വാക്യേന ബുദ്ധി മോഹയസീവമേ. ഇവിടെ ഉപദേശം കേൾക്കുമ്പോൾ ബുദ്ധിക്ക് തകരാറുണ്ടാക്കുന്ന അതുപോലെയുള്ള വാക്യങ്ങളാണെന്ന് തോന്നിപ്പോകുന്നു. വാസ്തവത്തിൽ ഉപദേഷ്ടാവിന് അങ്ങനെ ഒരു താല്പര്യമില്ല. ഉപദേഷ്ടാവ് അങ്ങനെ പരസ്പര വിരുദ്ധമായ വാക്യങ്ങളല്ല ഉപദേശിക്കുന്നു, പക്ഷേ ശ്രോതാവിന്റെ അന്തഃകരണത്തിന്റെ നില അനുസരിച്ച് പറയുകയാണ്. വ്യാമിശ്രേണ ഇവ വാക്യേന ബുദ്ധി മോഹയസി ഇവ, എല്ലായിടത്തും ഇവ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നത് പോലെ ആ ഭ്രമത്തെ ഉത്പാദിപ്പിക്കുന്ന വാക്യങ്ങൾ എന്നതുപോലെ ആണ് അതങ്ങയുടെ ശബ്ദപ്രയോഗം. അതങ്ങനെ ഉണ്ടായിട്ടില്ല പറയുന്നു, പക്ഷെ അങ്ങനെ തോന്നിപ്പോവും. തോന്നിപ്പോയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഗുരുക്കന്മാരിൽ അപവാദത്തെ പറയും. അപ്പോ അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, മുമ്പ് അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ പറയുന്നു. തന്റെ തന്നെ ബുദ്ധിയുടെ തകരാറാണത്. അതുകൊണ്ട് പറയുന്നു അത്തരത്തിൽ ചിന്തിക്കരുത്. ന്യായം ദോഷ ഏതസ്മാത് ആത്മനാകാശ സംഭൂത ഇത്ര പുല്ലിംഗേനാപ്പി ആത്മശബ്ദേന ബ്രഹ്മണ പ്രകൃതത്വ. ഈ സന്ദർഭത്തിൽ ബ്രഹ്മത്തെ പറയുന്നതിന് ശബ്ദത്തിൽ അങ്ങനെ പുല്ലിംഗം നമസ്കരിക്കും അങ്ങനെയൊന്നുമില്ല, എല്ലാ രീതിയിലും പറയും. എന്താ അവിടെ പുല്ലിംഗം, എന്താ നമസ്കരിക്കും എന്നുള്ള ഭാഷാപരമായ വ്യത്യാസം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അല്പം ഭാഷാജ്ഞാനം വേണം, സംസ്കൃത ഭാഷാജ്ഞാനം. അവർക്കത് മനസ്സിലാവും എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്. ആത്മശബ്ദം പുല്ലിംഗവും ബ്രഹ്മശബ്ദം നമസ്കരിക്കുവാണെന്നൊക്കെയുള്ള ഇത് മനസ്സിലാവും. അതറിയാത്തവരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ശബ്ദത്തിൽ വരുന്ന ഭേദങ്ങളൊന്നും തത്വത്തിൽ ഭേദത്തെ ഉണ്ടാക്കുന്നില്ല. ഏത് ശബ്ദം ഉപയോഗിച്ചാലും ശരി, തത്വത്തിന്റെ ഏകരസം എന്ന് പറഞ്ഞാൽ അതിന് മാറ്റം വരുന്നില്ല. അത് ഗ്രഹിച്ചാൽ മതി എന്നാണ്. യാഗ ഭാർഗവി വാരുണി വിദ്യ ആനന്ദോ ബ്രഹ്മേതി വേജാനാഥ് ഇതി തസ്യാം മയൽ അശ്രവണ പ്രിയ ശിരസ്വാദി അശ്രവണ ച യുക്തം ആനന്ദസ്യ ബ്രഹ്മത്വം. ഭാർഗവി വാരുണി വിദ്യ അവിടെ ആനന്ദോ ബ്രഹ്മേതി വ്യജാനാത്, ആനന്ദം ആണ് ബ്രഹ്മം, ആനന്ദമയം എന്നല്ല പറഞ്ഞത്. ശബ്ദങ്ങൾ അങ്ങനെ പലതരത്തിലും പറയും, അതിനൊക്കെ പ്രത്യേക താല്പര്യങ്ങളുണ്ട്. എല്ലാവർക്കും അങ്ങനെ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുന്നില്ല. ചിലർക്ക് ഉപാസനകൾ നിർദ്ദേശിക്കുന്നു യോഗ്യതയ്ക്കനുസരിച്ച്. ഉപാസകനും ബ്രഹ്മജ്ഞാനത്തെ നിർദ്ദേശിക്കുന്നുണ്ട്. എന്താണ്, നീ ഉപാസിക്കുന്നുണ്ടെങ്കിലും ആ തത്വത്തെ ഗ്രഹിച്ചിട്ട് ഉപാസിക്കുക, പരമാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഉപാസിക്കുക. പരമാർത്ഥം എന്തെന്ന് മനസ്സിലാക്കിയ പിന്നെ എന്തിനാ ഉപാസിക്കുന്നു? വികൽപ്പങ്ങളെ പരിഹരിക്കാത്ത തരത്തിൽ വിചാരക്ഷമമല്ല മനസ്സ്. തത്വം എന്താണെന്ന് കേട്ടു അല്ലെ? പുരാണങ്ങളിലും മറ്റും പുരാണങ്ങളെല്ലാം നിർദ്ദേശിക്കുന്നത് മുഖ്യമായ ഉപാസനയാണ്. പക്ഷെ അവിടെ എല്ലാം എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ആ പരമമായ തത്വത്തെ അതിന്റെ പൂർണ്ണമായ രൂപത്തെ വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് തന്നെ, എന്നാൽ തത്വത്തിൽ നിഷ്ഠയില്ലാത്തവന് ഉപാസന നിർദ്ദേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് സർവത്ര ഇവിടെ ആനന്ദമയമല്ല. പിന്നെ ആനന്ദ ശബ്ദവും പറഞ്ഞിട്ടുണ്ട്. ആനന്ദമയം എന്ന് പറയുന്നതിനടുത്ത് ഉപാസകന്മാരെ സ്വീകരിക്കുക, ആനന്ദമയമായ ഒരു സ്വരൂപത്തെ എനിക്ക് ഉപാസിക്കണം, ഉപാസനയുടെ ഫലമായി എനിക്ക് ആനന്ദം പ്രാപിക്കണം, ഇതൊക്കെയാണ് താല്പര്യമെങ്കിൽ ആനന്ദമയനിലൂടെ അങ്ങനെ ഒരു ഉപാസ്യ ദേവതയെ സ്വീകരിച്ചുകൊണ്ട് താൻ ഉപാസിക്കുക. അല്ല, ആനന്ദമയം കൂടാതെ ആനന്ദവും കാണുന്നുണ്ടെങ്കിൽ ആനന്ദമയനല്ല ഇവിടെ, ആനന്ദമാണ്. അപ്പൊ ആനന്ദമയൻ എന്ന് പറയുന്നതോ അതും ആ തത്വത്തെ തന്നെ ബോധിപ്പിക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ലാക്ഷണീയമായി ആ തത്വത്തെ ബോധിപ്പിക്കും. ആനന്ദമോ അത് വളച്ചുകെട്ടൊന്നുമില്ലാതെ നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു. ശബ്ദം സർവത്ര ലാക്ഷണീയമായാണ് ബോധിപ്പിക്കുന്നത്, പക്ഷെ തത്വത്തെ ബോധിപ്പിക്കുന്നു. അതാണ് ആനന്ദോ ബ്രഹ്മേതി വിജയനാദേതി തസ്യാം മയടശ്രവണ. അതവിടെ മയട്ടുപ്പെടുത്തുകയില്ല, ആനന്ദമയമില്ല. പ്രിയ ശിരസ്വാദ്യ അശ്രവണ, അവിടെ എന്താണ്? ഈ അവയവങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. കോശങ്ങളെ കുറിച്ച് പറയുന്നിടത്താണല്ലോ അവയവം വരുന്നത്, മറുഭാഗത്ത് അതൊന്നും വരുന്നില്ല. യുക്തം ആനന്ദസ്യ ബ്രഹ്മത്വം, ആനന്ദം ബ്രഹ്മമാണ്. അവിടെ അവയവങ്ങളൊന്നും ഇല്ലാത്ത പരമായ തത്വത്തെ ആനന്ദ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിർഗുണമായ തത്വത്തെ ആനന്ദം എന്ന് പറയുന്ന ഗുണവുമില്ലാത്ത, അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത് കേവല സ്വരൂപം മാത്രമായി, സ്വരൂപത്തിൽ നിന്ന് അന്യമായ ഒരു ആനന്ദമില്ലാത്തതായ, അവിടെ സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ വേർതിരിക്കാൻ കഴിയാത്തതായ അത്തരൊരു തത്വത്തെ, അതിനെയാണ് ബ്രഹ്മം എന്നിവിടെ പറയുന്നത്. തസ്മതാണ് മാത്രമുപി വിശേഷം അനാശ്രിത്യ നസ്വത ഏവ പ്രിയശിരസ്വാദി ബ്രഹ്മണ ഉപബുദ്ധിതേ. അതുകൊണ്ട് ഉപാധികളെ ആശ്രയിക്കാതെ ശിരസ് തുടങ്ങിയ, ഇവിടെ വാല് ശിരസ് ദക്ഷിണപക്ഷ ഉത്തരപക്ഷ ഇതെല്ലാം എന്താണ്? ഓരോ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ടാണ്. ഉപാധികളില്ലെങ്കിൽ ഇങ്ങനെയുള്ള അംഗകൽപ്പനകളൊന്നുമില്ല. ബ്രഹ്മത്തെ പുച്ഛമാണ് വാലെന്ന് പറഞ്ഞു. അവിടെ എന്താണ്? ഒരു പക്ഷി രൂപത്തിൽ അതിനെ കൽപ്പിച്ചുകൊണ്ട്, പക്ഷിയുടെ അവയവങ്ങളെ കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഉപാധിരഹിതമായി ചിന്തിച്ചാലോ അവിടെ വാലും തലയൊന്നുമില്ല. തസ്മതാണ് മാത്രമത് ലേശം പോലും വിശേഷവനാശ്രിത്യ ഉപാധിയെ സ്വീകരിക്കാതെ സ്വതേ സ്വയം പ്രിയ ശിരസ്ത്വാദി ബ്രഹ്മണബോധ്യതയെ പ്രിയ ശിരസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ബ്രഹ്മത്തിനില്ല എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ മോദം പ്രമോദം ആനന്ദം ഇതൊന്നുമില്ല അവിടെ. അതൊക്കെ ഉപാധികളാണ്, ഉപാധികളിലൂടെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിർഗുണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപാധിരഹിതമെന്നാണ്. ഗുണമില്ലാത്ത വസ്തു എന്ന് നമ്മൾ പറയുന്ന രീതിയിലല്ല. ഏത് നണോ ഏകമായ അദ്വയമായ തത്വത്തിന് നാനാത്വത്തെ നാനാത്വ ബോധത്തിന് കാരണമായിരിക്കുന്ന അതൊക്കെ ഉപാധികളാണ്. പരമാർത്ഥ ബോധം എന്ന് പറയുമ്പോൾ അവിടെ ഉപാധി ആശ്രയിക്കുന്നില്ല, മാത്രമല്ല ഉപാധികളെ അസത്യമാണെന്ന് ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ശ്രുതി വെളിപ്പെടുത്തുന്നത് ആ പരമാർത്ഥ തത്വത്തെയാണ്. പരമാർത്ഥത്തെ ഗ്രഹിക്കണം. എന്തിനാ നിങ്ങൾ ഈ പരമാർത്ഥം എന്ന് പറയുന്നത്, സത്യമെന്ന് പറയുന്നത്? കാരണം പരമാർത്ഥ ബോധത്തിൽ വിചാരം അവസാനിക്കണമെങ്കിൽ അത് അവസാനിക്കത്തില്ല. എന്തുകൊണ്ട്? വിചാരമെന്ന് പറയുന്നത് തന്നെ സംസാരം. ജനനത്തിൽ തുടർന്ന് മരണം വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജാഗ്രത ആരംഭിച്ച് സുഷുപ്തി വരെ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. വിചാരം തന്നെ, ചിന്ത തന്നെ സംസാരം എന്ന് പറയുന്നു. ആ ചിന്ത നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത് അവൻ സംസാരത്തിൽ ഉഴറിക്കൊണ്ടിരിക്കുന്നു, അവൻ കൃതകൃത്യനല്ല എന്ന് പറയുന്നതാണ്. എവിടെയെങ്കിലും വേണ്ടേ ഈ വിചാരത്തിനൊരു അവസാനം? അതാണ് പറയുന്നത് ബാധ അവധി. കഴിഞ്ഞ ദിവസം പറഞ്ഞു ബാധാവധിയാണ്. ബാധാവധി എന്താണ്? അതാണ് പരമാർത്ഥം. ആ പരമാർത്ഥത്തിൽ വിചാരം അവസാനിക്കുന്നു. എങ്ങനെ? കൃതകൃത്യനാകുന്നു. എന്താണ് അസത്യമെന്ന് അവൻ ബോധിച്ചു. എന്താണ് സത്യമെന്ന് ബോധിച്ചു. പിന്നെ കർത്തവ്യമായി ഒന്നും ശേഷിക്കുന്നില്ല. അവൻ കൃതകൃത്യനായി. പിന്നീട് വിചാരമില്ല. അതുകൊണ്ടാണ് പറയുന്നത് പരമാർത്ഥം. ആ പരമാർത്ഥ ബോധത്തിൽ, പരമാർത്ഥം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ വിചാരങ്ങളെയും നിരാകരിക്കുന്ന പരമാർത്ഥ ബോധത്തിൽ അല്ലെ നമ്മളൊരു വസ്തുവിനെ അന്വേഷിക്കുന്നു. അന്വേഷിച്ചതിനെ കണ്ടെത്തി, പിന്നെ അന്വേഷണം തുടരത്തില്ലല്ലോ. ഹിമാലയത്തെ അന്വേഷിച്ചു പോയവൻ ഹിമാലയത്തെ കണ്ടെത്തി, പിന്നെ നമ്മൾ ഹിമാലയത്തെ അന്വേഷിക്കുന്നു. അപ്പോൾ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തത്വപ്രകാശത്തിനുള്ള തടസ്സങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടി അവൻ വിചാരം ആരംഭിച്ചു. തത്വം എന്താണെന്ന് പഠിക്കട്ടെ, പിന്നെ വിചാരത്തിന്റെ ആവശ്യമുണ്ട്. അതാണ് സ്വാമി ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ള നമ്മുടെ സങ്കല്പമാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ സങ്കല്പത്തിന് അനുസരിച്ചായിത്തീരാൻ സ്വാമി ശ്രമിക്കുന്നു, പെടാപ്പാടുപെടുന്നു. നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചാകണ്ടേ? അതല്ല എന്ന് പറയുന്നു. അങ്ങനെ സങ്കല്പിച്ചാൽ പിന്നെ ആ സങ്കല്പത്തിനനുസരിച്ചായി തീരാൻ ശ്രമിക്കേണ്ടി വരും. പരമാർത്ഥ ബോധത്തിൽ ഇങ്ങനെ ആയിത്തീരലുകളെല്ലാം അസംബന്ധമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആയിത്തീരാനില്ല. എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള അഭ്യാസങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുക, അതിനെ ഒരു കർത്തവ്യമായി കരുതുക, ഇതൊന്നും തത്വജ്ഞാനത്തിന് യോജിക്കുന്ന കാര്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇതെല്ലാം ഉപാധികളെ ആശ്രയിച്ചിട്ടാണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അതിന് വിശേഷം അനാശ്രയത്തെ ഉപാധികളെ ആശ്രയിക്കുന്നില്ലയോ, പിന്നെ ഇത്തരം കൽപ്പനകളൊന്നും അവിടെ ഇല്ല. എന്ന ചെയ്യ സവിശേഷം ബ്രഹ്മ പ്രതിപിപാദൈഷിതം വാങ് മനസ് ഗോചര അതിക്രമശ്രുതേഹേ. ഇവിടെ സവിശേഷ ബ്രഹ്മത്തെ അല്ല വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച, അത് അടുത്തു പറയുന്നുള്ളൂ. അടുത്ത് പറയുന്ന അന്തരധികരണത്തിൽ ഉപാസകനും ഉപാസ്യയുമായിരിക്കുന്ന ഈശ്വരനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നു. ഇവിടെ മുഖ്യമായി അതല്ല. ഇവിടെ എന്താണ്? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, പ്രതിഷ്ഠാരൂപത്തിലുള്ള സർവാധാരമായിരിക്കുന്ന ബ്രഹ്മതത്വത്തെയാണ് ഇവിടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അല്ല, മറ്റൊന്നിനെയല്ല. എന്തുകൊണ്ട് ഇവിടെ തന്നെ പറയുന്നു വാങ് മനസ് ഗോചര അതിക്രമശ്രദ്ധേ. ഇവിടെ പറയുന്നു വാക്കിനും മനസ്സിനുമെല്ലാം അതിക്രമിച്ചിരിക്കുന്നു തത്വം. അതാണ് തത്വത്തെക്കുറിച്ച് പറയുന്നു, അത് വാക്കിനും മനസ്സിനും അതിക്രമിച്ചിരിക്കുന്നു. രണ്ടു കാര്യങ്ങൾ, ഒന്ന് വാക്കിന് അതിക്രമിച്ചിരിക്കുന്നു, മറ്റൊന്ന് മനസ്സിന് അതിക്രമിച്ചിരിക്കുന്നു. എന്താ അതങ്ങനെ എടുത്തു പറയുന്നത്? കാരണം ശ്രുതവ്യോ മന്ദവ്യോ എന്ന് പറഞ്ഞു, അവ ശ്രവിക്കാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞത് നീ ശ്രവിക്കുക, എന്നിട്ട് പറയുന്നത് വാക്കിന് അതിക്രമിച്ചിരിക്കുന്നതാണ്. വാക്കിന് അതിക്രമിച്ചിരിക്കുന്നതിന് ശ്രവിക്കുക. അപ്പൊ ശ്രവണത്തിന് ഇതിനെ വിഷയമാക്കിക്കളയാം. എങ്ങനെയാണോ മറ്റ് കാര്യങ്ങളെല്ലാം ശ്രവിച്ച് ഗ്രഹിക്കുന്നത്, എന്നുവെച്ചാൽ കേട്ട് മനസ്സിലാക്കുന്നത്, അതുപോലെ ഇതിനെയും കേൾവിക്ക് വിഷയമാക്കിക്കളയാമെന്ന് ധരിക്കില്ല. ഇനി എങ്ങനെയാണോ മറ്റ് വിഷയങ്ങളെയെല്ലാം മനനം ചെയ്ത് ഗ്രഹിക്കുന്നത് മന്ദവ്യ, അതുപോലെ ഇതിനെയും മനനം ചെയ്ത് ബോധിച്ചു കളയാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കരുതണ്ട, ഇതിനെ അങ്ങനെ ശ്രവിച്ച് ഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടത് വാക്കിനതീതമാണ്? എന്തുകൊണ്ടത് കഴിയുന്നില്ല? അപ്പൊ പിന്നെ ശ്രവണം പാഴ്വേലയാണോ? അല്ല, നമ്മളെല്ലാം ശ്രവിച്ച് ഗ്രഹിക്കുന്നത് കേട്ട് മനസ്സിലാക്കുന്നത് എല്ലാം വിഷയത്തെയാണ്, വിഷയങ്ങളെയാണ്. വിഷയങ്ങളെ കുറിച്ചുള്ള ബോധമാണ് കേട്ട്, കണക്കും സയൻസും എല്ലാം നമ്മൾ കേട്ട് ഗ്രഹിച്ചതാണ്. അതെല്ലാം വിഷയമായിരിക്കുന്നു. ആർക്കാ വിഷയമായിരിക്കുന്നു എന്ന് ചോദിച്ചു. ഇതെല്ലാം വിഷയമായത് ആർക്ക്? ശബ്ദം ഏതെന്തിനാണോ വിഷയമായത് അതിന്. ശ്രവിക്കുന്ന ശബ്ദം ഏതിനാണോ വിഷയമായത് അതിന് വിഷയമായിരിക്കുന്നു മറ്റ് വിഷയങ്ങളെല്ലാം. ശരി, ശബ്ദം ഏതിന് വിഷയമായി? ബോധത്തിന്, അറിവിന്. അതിന് തന്നെ വിഷയമായി ശബ്ദാർത്ഥങ്ങളും ശബ്ദത്തിന്റെ വിഷയങ്ങളും. ആ അറിവിന് തന്നെ വിഷയമായി. അതുകൊണ്ട് പറയുന്ന എന്താണ്? അവാക്, ഇത് ശബ്ദത്തിന് വിഷയമല്ല, വാക്കിന് വിഷയമല്ല. വാക്കെന്ന് പറഞ്ഞാൽ വാഗീന്ദ്രിയമാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബ്ദത്തെയാണ്. എന്നാ പിന്നെ എന്തിന് ശ്രവിക്കണം? ഇത് വിഷയമല്ലാത്തതുകൊണ്ട് പിന്നെന്താണത്? അപ്പൊ പിന്നെ എങ്ങനെ ശ്രവിക്കണമെന്ന് വരും? ശ്രവിച്ചിട്ട് കാര്യമില്ല, ഇത് വാക്കിന്റെ വിഷയമല്ല, പിന്നെന്തിനാ ശ്രവിക്കുന്നത്? ശ്രവിക്കണമെങ്കിൽ പിന്നെ എന്താണ് ശ്രോതവ്യ എന്നെന്തുകൊണ്ട് പറഞ്ഞു? ഇത് അവാഗോചരം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് വാക്കിന്റെ വാക്കാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ശ്രോത്രസ്യ ശ്രോത്രം, വാക്കിന്റെ വാക്ക് ശ്രോത്രത്തിന്റെ എന്ന് പറഞ്ഞാൽ അത് അതിന്റെയും സ്വരൂപമാണ് എന്ന് ബോധിക്കാൻ വേണ്ടി. എന്നുവെച്ചാൽ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഗ്രഹണം ഇവിടെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കാൻ വേണ്ടി. എന്താണ് വിഷയങ്ങളെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുന്നത്? ആകസ്മികമായ ഒരു ബോധം ഉണ്ടാകും ഒരു വസ്തുവിനെ കുറിച്ച്. അതുപോലെ ആകസ്മികമായി എന്തെങ്കിലും തന്റെ ഉള്ളിൽ സംഭവിക്കും എന്നൊന്നും പ്രതീക്ഷിക്കണ്ട. വാക്കിനതീതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വാക്കിന്റെയും സ്വരൂപമാണ് എന്ന് ഗ്രഹിക്കണം. വാക്കിന് വിഷയം അല്ല എന്ന് പറയുമ്പോൾ ഇത് അവിഷയമായിരിക്കുന്ന എങ്ങനെ ആ വാക്കിന്റെയും സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടിനും അർത്ഥമായി എന്താണ്? ശ്രോതവ്യ ശ്രവിക്കണം, അവാങ് മനോഗോചരം അതിനും അർത്ഥമായി. രണ്ടിനും താല്പര്യം ഒരിടത്ത് വരും, അത് തന്നെ മനസ്സിനെ സംബന്ധിച്ച് മന്ദവ്യഹ മനനം ചെയ്യണം. എന്നിട്ട് പറയുന്നു അവാങ് മനോഗോചരം, മനസ്സിനത് വിഷയമല്ല. അപ്പൊ എന്താണത്? മനസ്സ് മനോയത്, മനസ്സിന്റെ സ്വരൂപമായിരിക്കുന്നു, അത് മനസ്സിനെ അതിന് വിഷയമാക്കാൻ പറ്റത്തില്ല. ആ മനസ്സിന് വിഷയമാക്കാൻ പറ്റത്തില്ല മനസ്സിന്റെ സ്വരൂപമാണെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? വാക്കിന്റെ സ്വരൂപമാണ് വാക്കിന്റെ വിഷയമല്ലെങ്കിൽ പിന്നെ എന്താ ഈ ഉപദേശം കൊണ്ട് ശ്രവണം കൊണ്ട് മനനം കൊണ്ട് എന്താ പ്രയോജനം? നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനങ്ങളൊന്നും അവിടെയില്ല. പിന്നെയോ അത് വാക്കിന്റെ വാക്കായും മനസ്സിന്റെ മനസ്സായും സ്വയം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണത് പ്രയോജനത്തിന്റെ പട്ടികയിൽപ്പെടാത്തത്. അപ്പൊ അതിന് വാക്കിന് അതിനെ വിഷയമാക്കേണ്ട ആവശ്യം വരുന്നില്ല, മനസ്സിനതിന്റെ വിഷയമാക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ രണ്ടോടെ സമന്വയിക്കും, സ്വയം പ്രകാശിക്കുന്ന ഒന്ന് അവാങ്മനോ ഗോചരമാണ്, അതേസമയം അത് ശ്രോതവ്യവും മന്ദവ്യവുമാണ്. അത് ശ്രോതവ്യവും മന്ദവ്യവും ആയതുകൊണ്ടാണ് ഈ ബോധം ഉണ്ടായത്. എന്താണ് അത്? സ്വയം പ്രകാശിക്കുന്നതാണ്, നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമാണ്, ഈ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. അതുകൊണ്ട് സംഭവിച്ചാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ വാഗ്മനസ് ഗോചര അതിക്രമണ ശ്രുതേ, ഇവിടെ ആ തത്വം പരമാർത്ഥ തത്വത്തെയാണ്. പരമാർത്ഥത്തെ കുറിച്ച് പറഞ്ഞപ്പോഴത് വിശദീകരിച്ച ആ പരമാർത്ഥ തത്വത്തെയാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. തസ്മാത് അന്നമയാദിഷു ഇവ ആനന്ദമയേപി വികാരാർത്ഥേവ മയഡ് വിജ്ഞയോ എന്ന പ്രാചുര്യാർത്ഥ. അതുകൊണ്ട് അന്നമയാദികളെല്ലാം ഒരു കോശമായി ധരിക്കുമ്പോൾ അവിടെ ആനന്ദമയവും ഒരു കോശം തന്നെയാണ്. തത്വവിചാരം കൊണ്ട് ബാധിക്കേണ്ട ഒന്ന് തന്നെയാണ്, അല്ലാതെ എന്തെങ്കിലും അഭ്യാസം കൊണ്ട് പ്രാപിക്കേണ്ട ഒന്നല്ല. അതുകൊണ്ട് അതും എന്താണ്? വികാരാർത്ഥത്തിലാണ്. വികാരങ്ങളെല്ലാം തന്നെ അസത്യമാണ്, വികാരങ്ങളെല്ലാം തന്നെ അസത്യമാണെന്ന് ബോധിക്കണം. വികാരങ്ങൾ എന്ന് പറയുന്നത് ദ്വൈതമാണ്. വികാരത്തിൽ വരുന്ന സത്യത്വബുദ്ധി, ദ്വൈതത്തിൽ വരുന്ന സത്യത്വബുദ്ധി, അതാണ് തത്വഗ്രഹണത്തിനുള്ള തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവയെ പോലെ തന്നെ ആനന്ദമയനെയും വികാരാർത്ഥത്തിലെടുത്താമതി. പ്രാചുര്യ അർത്ഥത്തെ എടുക്കണമെന്ന് മുമ്പേ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചിന്തയെല്ലാം മാറിപ്പോകും. ആനന്ദപ്രചുരമായ ഒന്ന് ആനന്ദമോയൻ, അപ്പോ താൻ സാധകനായിരിക്കുന്ന തനിക്കുള്ളതിൽ കൂടുതൽ ആനന്ദമുള്ള ഒരു വസ്തു, അപ്പൊ അതിനുപാസിച്ച് അതിന്റെ ആനന്ദത്തെ തനിക്ക് ഇങ്ങോട്ട് കിട്ടണം. പലതരത്തിലുള്ള ഭ്രാന്തിയിലേക്ക് പോകും മനസ്സ്. ഇവിടെ അതല്ല, പാടെ നിഷേധിക്കുന്നു. ഇവിടെ അങ്ങനെ പ്രാചുര്യ അർത്ഥത്തിലല്ല, ആനന്ദമയൻ വികാരാർത്ഥത്തിലാണ്. വികാരാർത്ഥ ഏവമയ വിജ്ഞയു എന്ന പ്രാചുര്യർത്ഥമാണ് എന്ന് പറയുമ്പോൾ മുൻസൂത്രങ്ങൾ അവിടെ പറഞ്ഞ അർത്ഥം അതൊന്നും മുഖ്യമായ അർത്ഥമല്ല. അവിടെ ഉപാസ്യം ഉപാസകൻ എന്നുള്ള ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് ആണ് വ്യാഖ്യാനിച്ചത്. ആനന്ദമയൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ആനന്ദമയനായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ആനന്ദം കിട്ടുമെന്ന് പറഞ്ഞു. അത് തത്വത്തെ പറഞ്ഞല്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു, മുമ്പ് താൻ തന്നെ വ്യാഖ്യാനിച്ച ആ വ്യാഖ്യാനങ്ങളല്ല ഇതിന്റെ ശരിയായ വ്യാഖ്യാനം. പിന്നെ ഏവം വ്യാഖ്യാനി, ഇനി ഞാൻ പറയുന്ന രീതിയിൽ വ്യാഖ്യാനിക്കും. എങ്ങനെ? മുമ്പുള്ള സൂത്രങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ചപ്പോൾ അവിടെ പ്രാധാന്യം കൊടുത്ത എന്താണ്? ആനന്ദമയനാണ് പ്രാധാന്യം കൊടുത്തത്. തസ്മാത് ആന്തര ആത്മ ആനന്ദമായി അവിടെ തുടങ്ങി. അവിടെയല്ല വിചാരം തുടങ്ങേണ്ടത്, അവിടെയല്ല അവസാനിപ്പിക്കേണ്ടത്. ഇവിടെ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, അതിൽ തുടങ്ങണം, അതിൽ അവസാനിപ്പിക്കണം. അതിനെ ആശ്രയിച്ചുകൊണ്ട് ബാക്കിയുള്ള വാക്യങ്ങളിലേക്ക് പോകണം. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങളിൽ അവിടെ നിന്നുകൊണ്ട് വേണം പോകേണ്ടത്. അതുകൊണ്ട് ഇവിടെ അതിൽ തുടങ്ങുന്നു പുതിയ വ്യാഖ്യാനം. എന്നുവെച്ചാൽ നമ്മളിതുവരെ മനസ്സിലാക്കിയത് തന്നെ ഭാഷയിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇത്യത്ര കിം ആനന്ദമായ അവയവത്വേന ബ്രഹ്മ വിവക്ഷ്യത ഊത്ത സ്വപ്രധാനത്വനേതി. കാരണം ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളത് ഒരു പുച്ഛശബ്ദം വന്നു, വാലെന്നാണ് അതിൻ്റെ അർത്ഥം. ആനന്ദമയനെ കുറിച്ച് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ മറ്റ് അന്നമയ മനോമയ പ്രാണമയ കോശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനെല്ലാം അവിടെ ഒരു വാലിനെ കുറിച്ച് പറയും. അല്ല, ആ കോശങ്ങളുടെ വാലാണ്. അതുപോലെ ഇവിടെ ആനന്ദമയ കോശനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒരു വാലിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് ആനന്ദമയ കോശത്തിന്റെ വാലാണോ? ഇത്യത്രയ്ക്കും ആനന്ദമയ അവയവത്തിന് ബ്രഹ്മവീക്ഷതെ. ആനന്ദമയത്തിന്റെ അവയവം എന്ന് പറഞ്ഞാൽ പുച്ഛം. അങ്ങനെ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുകയാണോ, വീക്ഷിക്കുകയാണോ, വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണോ? ഉത സ്വപ്രധാനത്വം അല്ല ഇത്, ഒന്നിന്റെയും മാലല്ല. ബ്രഹ്മം ആരുടെയും മാലല്ല, ബ്രഹ്മം സ്വയം പ്രധാനമാണ്. എന്തുകൊണ്ട്? സ്വയം പ്രകാശിക്കുന്നവനാണ്. സ്വസ്വരൂപത്തിൽ പ്രകാശിക്കുന്നവനാണ്. ഇവിടെ എങ്ങനെ ഗ്രഹിക്കണം? പറയുന്നു പുച്ഛ ശബ്ദ അവയവത്വനേതി പ്രാപ്തി. പുച്ഛശബ്ദം വന്നുകൊണ്ട് ഇത് ആനന്ദമയന്റെ അവയവമാണ് എന്ന് പൂർവക്ഷം പറയുമ്പോൾ ഉച്ചതെ സമാനം പറയുന്നു ആനന്ദമയോ അഭ്യാസ. അതാ സൂത്ര വ്യാഖ്യാനിക്കുന്നു. എന്താണ് ആനന്ദമയ ആത്മാ ഇത്യത്ര? ആനന്ദമയ ആത്മാ എന്ന് പറഞ്ഞിടത്ത് ശ്രുതിയിൽ ആനന്ദമയ വശത്തെക്കുറിച്ച് പറയുന്നിടത്ത് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠായി, ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ആ സ്ഥലത്തെ സ്വപ്രധാനമേവ ബ്രഹ്മ ഉപദേശിച്ചതേ, ആ ബ്രഹ്മത്തെയാണ് ഉപദേശിക്കുന്നത്. കാരണം അതൊരു പ്രകരണമാണ്. ആദ്യം തസ്മാദ് അന്തര ആത്മാനന്ദമായ എന്ന് തുടങ്ങി ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് അവസാനിപ്പിക്കുന്ന ആ ഭാഗം വരെ അത്രയും ഭാഗത്ത് എന്താ അവിടെ ചർച്ച ചെയ്യുന്നത്? ബ്രഹ്മത്തെ, അല്ലാതെ ആനന്ദമയനെയല്ല. ആനന്ദമയനായ ഒരു ഈശ്വരനെയോ ആനന്ദമയനായ ഒരു ജീവനെയോ അല്ല. പിന്നെ പരമാർത്ഥ തത്വത്തെയാണ് ആനന്ദമയ ആത്മാത്യത്ര ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇതി സ്വപ്രധാനമേവ ബ്രഹ്മോപദേശിത അഭ്യാസ. അത് ആ സന്ദർഭത്തെക്കുറിച്ച് പ്രകരണത്തെക്കുറിച്ച് പറയുകയാണ്. അന്നമയൻ എന്ന് പറയുന്ന ഒരു പ്രകരണം, അവിടെയും ബാലും തലയും കൈയും എല്ലാം പറയുന്നു. പ്രാണമയൻ എന്ന് പറയുന്ന ഒരു പ്രകരണം, മനോമയനും വിജ്ഞാനമയനും അതുപോലുള്ള ഓരോ പ്രകടനങ്ങൾ അവിടെ എല്ലാം എന്താണ് അവയവങ്ങളെ കുറിച്ച് പറയുന്നു, അതുപോലെ ആനന്ദമയനും പറഞ്ഞു. പക്ഷെ അവിടെ എന്താണ്? ബ്രഹ്മമാണ്. കാരണം അവിടെ പ്രത്യേകം പറഞ്ഞു ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, അതിനെ പ്രതിഷ്ഠ എന്ന് വിശേഷിപ്പിച്ചു. സർവാധാരമായിരിക്കുന്ന ആ ബ്രഹ്മത്തിലാണ് ഈ ആനന്ദമയൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായി ഗ്രഹിക്കേണ്ടത് ആനന്ദമയാണ്. കാരണം ഇതെല്ലാം ഇങ്ങനെ കേൾക്കുന്നവർക്ക് അവരുടെ ഉള്ളിലിരിക്കുന്ന വാസനയും സംസ്കാരവും അനുസരിച്ച്, അവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര സങ്കല്പം അനുസരിച്ച് ആനന്ദമയൻ എന്ന് പറയുന്നത് ഈശ്വരനാണെന്നും ആ ഈശ്വരനെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്നും അത് ആനന്ദമാകുന്ന ഗുണത്തോടുകൂടിയവനാണെന്നും ആ ഈശ്വരന്റെ ഉപാസന കൊണ്ട് ആനന്ദം പ്രാപ്തമാകുമെന്നും എല്ലാമുള്ള ബ്രഹ്മമുണ്ടാകും. അതിനെ നിരാകരിക്കുന്നു, അതൊന്നുമല്ല. അവിടെ എന്താണ്? പ്രതിഷ്ഠാരൂപത്തിലുള്ള സർവാധാരമായ ബ്രഹ്മത്തെയാണ് പറയുന്നത്. എന്തുകൊണ്ട് അഭ്യാസ ഇവിടെ ആനന്ദമായ ശബ്ദമെന്നെങ്കിലും തുടർന്നു വരുന്ന ഭാഗങ്ങളിലെല്ലാം ആനന്ദശബ്ദം, രസശബ്ദം, ആത്മാശബ്ദം, ബ്രഹ്മശബ്ദം ഇതിനാണ് ആവർത്തിക്കുന്നത്. അപ്പോ അവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആ പരമാർത്ഥ ബോധം, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അതുകൂടാതെ അസന്നേവ സഭവതി ഇത്യസ്മിൻ നിഗമന ശ്ലോകേ ബ്രഹ്മണേവ കേവലസ്യ അഭ്യസ്യമാനത്വ. ഇനി വരാൻ പോകുന്ന ഭാഗത്ത് അസ്മിന്നെ അസന്നേവ സഭവതി നാസ്തി ബ്രഹ്മേതി വേദച്ച് അസ്ഥി ബ്രഹ്മേതി ചേത് വേദ സന്തമേദം തതോ വിദുഹു മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇതെല്ലാം ഒരുവന്റെ ബോധത്തെ ആശ്രയിച്ചിരിക്കുന്നു. അറിവിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരാൾക്കെല്ലാം ഇതിനെ സത്തായി ഗ്രഹിക്കാം, അല്ല അസത്തായി കാണുന്ന രൂപത്തിലും ഗ്രഹിക്കാം. അനവന് സ്വാതന്ത്ര്യമുണ്ട്. സാധാരണ ബുദ്ധിയിൽ കാണുന്ന എല്ലാം ആണെന്ന്, അതായത് അസത്തായി ഗ്രഹിക്കുന്നു. പരമാർത്ഥ ബുദ്ധിയിൽ സത്തായി ഗ്രഹിക്കുന്നു. ഇത് മതിയെങ്കിൽ ഇതിനെ ഇങ്ങനെ തന്നെ ഗ്രഹിക്കുക, അസത്തായി ഗ്രഹിക്കുക. അല്ല ഇത് പോരാ എന്നാണ് തോന്നുന്നതെങ്കിൽ, അല്ല എനിക്ക് പരമാർത്ഥമായ ജ്ഞാനം വേണം, ആ പരമാർത്ഥജ്ഞാനത്തിൽ സംഭവിക്കുന്ന സംസാര നിവൃത്തി സംഭവിച്ചു, ആ പരമാർത്ഥജ്ഞാനത്തിൽ സംഭവിക്കുന്ന കൃതകൃത്യത സംഭവിക്കണം, ആ പരമാർത്ഥജ്ഞാനത്തിൽ സംഭവിക്കുന്ന ബാധ അത് സംഭവിക്കണം. അങ്ങനെയാണ് ഒരുവന്റെ താല്പര്യമെങ്കിൽ അതിനുവേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നു, സത്തായി നിർദ്ദേശിച്ചിരിക്കുന്നു. സന്തമേതം തത്വ വിധു, അവനെ അവൻ സ്വയം തന്നെ സത്തായിത്തീരുന്നു. മറിച്ചാണെങ്കിൽ ഇതെങ്ങനെയാണോ അങ്ങനെ അതിനെ അസത്തായി തന്നെ ഗ്രഹിക്കുക. ഇത്യസ്മിൻ നിഗമന ശ്ലോക, ഇതാണ് അവസാനം പറയുന്നത്. ഇത് തന്നെ വേറെ തരത്തിൽ പറയുന്നത് യഥേച്ഛസി തഥാ ഗുരു. ഞാനെല്ലാ ഉപദേശങ്ങളും പറഞ്ഞു, പിന്നെ നീ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത്, നീ എങ്ങനെയാണോ ഗ്രഹിക്കുന്നത്, നീ എങ്ങനെയാണോ അനുഷ്ഠിക്കുന്നത്, അതെല്ലാം നിന്റെ കാര്യം. ഇവിടെയും പറയുന്നു സത്തെന്നും അസത്തെന്നും രണ്ട് ഭാവങ്ങളുണ്ട്. സത്തായിട്ട് പിന്നെ ഉപദേശിച്ചു, സത്തായി ഗ്രഹിച്ചാൽ നീ സ്വയം സത്തായി. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി. അല്ല മറിച്ചാണെങ്കിലോ നീ അസത്തായി. അവിടെയും എന്താണ്? ബ്രഹ്മണേവ കേവലസ്യ അഭ്യസ്യമാനത്. അവിടെയും ഉറപ്പിക്കുന്ന എന്തിനാ ബ്രഹ്മത്തെ? പല ശബ്ദങ്ങളിലെ രസം തുടങ്ങിയ ശബ്ദങ്ങളിലൂടെ തത്വത്തെയാണ് ഉറപ്പിക്കുന്നത്. എവിടെ ഉറപ്പിക്കുന്ന തത്വത്തെ? ശ്രോതാവിന്റെ ഉള്ളിൽ ഉറപ്പിക്കുന്നു. ശ്രോതാവിന്റെ ഉള്ളിൽ തത്വമല്ലയാണ്, പക്ഷെ അവിടെ ആ ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്ന തത്വത്തിന്റെ ബോധത്തെ ദൃഢപ്പെടുത്തുന്നു. ശ്രുതി അതാ ചെയ്യുന്നു. ഇത്രയൊക്കെ ശ്രുതി എന്തിനു ആവർത്തിക്കുന്ന, എന്തിനു വിശദീകരിക്കുന്നു? കാരണം ബോധം പോരാ, ബോധത്തിൽ ദൃഢത കൂടെ ആവശ്യമാണ്. ആ ബോധം വികല്പരഹിതമായിരിക്കണം, ആ ബോധം വിക്ഷിപ്തരഹിതമായിരിക്കണം. അതിനുവേണ്ടി അവിടുത്തെ ആ ദൃഢതയ്ക്ക് വേണ്ടി, ഉറപ്പിനു വേണ്ടി വീണ്ടും ആവർത്തിക്കുന്നു എന്നാണ്. അതിന് അഭ്യാസം എന്ന് പറയുന്ന ആവർത്തി, കേവലമായ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി ആവർത്തിക്കുന്നു. അപ്പൊ ഇവിടെ മറ്റൊന്നുമല്ല, ജീവനെയോ ഈശ്വരനെയോ മറ്റെങ്കിലും ദേവതകളെയോ ഒന്നുമല്ല ഗ്രഹിക്കേണ്ടത്, പരമതത്വത്തെയാണ്. ആ രീതിയിൽ ആനന്ദമയോ അഭ്യാസാദ് എന്ന് പറയുന്ന സൂത്രത്തെ വ്യാഖ്യാനിക്കണം. ഇതേ രീതിയിൽ മുമ്പ് വന്ന ഓരോ സൂത്രങ്ങളെയും വ്യാഖ്യാനിക്കണമെന്നാണ്. വികാരശബ്ദ നേരിജ എന്ന പ്രാചുര്യ, അതടുത്ത സൂത്ര, അതിനെങ്ങനെ വ്യാഖ്യാനിക്കണം? ഇത് പരമാർത്ഥ വ്യാഖ്യാനം, നേരത്തെ ഒരു വ്യാഖ്യാനം കഴിഞ്ഞതാണ്. വികാരശബ്ദേന അവയവശബ്ദം അഭിപ്രേത, വികാരം എന്ന് പറഞ്ഞാൽ ഇവിടെ അവയവം എന്നെടുക്കണം. പുച്ഛം ഇതി അവയവശബ്ദ എന്ന സ്വപ്രധാനത്വം ബ്രഹ്മണ ഇത് യദുക്തം തസ്യ പരിഹാരോ വക്തവ്യ. ബ്രഹ്മപുച്ഛം എന്നിടത്ത് പുച്ഛശബ്ദം എന്നതുകൊണ്ട് അവയവം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ബ്രഹ്മം എന്നെടുക്കാൻ പാടില്ല എന്നെല്ലാം മുമ്പ് ആക്ഷേപം പറഞ്ഞു അവന് സമാധാനം പറയണമെന്നാണ്. അത്ര ഉച്ചതയെ പറയാം, ന്യായം ദോഷ നിങ്ങൾ പറയുന്ന ദോഷമൊന്നുമില്ല. പുച്ഛം എന്നുള്ള ശബ്ദം വന്നതുകൊണ്ട് പ്രധാനം എന്നുള്ള അർത്ഥം എടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. പ്രാചുര്യാദപ്പി അവയവശബ്ദത്തെ ഹേ, പ്രാചുര്യം എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ പ്രാചുര്യമല്ല ഇവിടെ, അവയവ പ്രാചുര്യം. ഇവിടെ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, സർവത്ര അവയവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിനാണ് അവയവ പ്രാചുര്യം എന്ന് പറയുന്നത്. ഓരോ മന്ത്രത്തിലും പല അവയവങ്ങളെ കുറിച്ച് പറയുന്നു. ഉത്തരപക്ഷ, ദക്ഷിണപക്ഷ, ശിര, പുച്ഛം, ഇതാണ് അവയവ പ്രാചുര്യം. ഇങ്ങനെ എല്ലായിടത്തും അവയവങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവസാനം ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ആ അവയവ ശബ്ദത്തെ അവിടെ ആവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെ ഒരു രീതിയുണ്ട്. ഒരു ശബ്ദം ഇങ്ങനെ തുടർന്നു വരുമ്പോൾ അർത്ഥത്തിന് മാറ്റം വന്നാലും ആ ശബ്ദത്തെ അവിടെ ആ ശബ്ദത്തെ സ്വീകരിക്കുക. സന്ദർഭമനുസരിച്ച് അർത്ഥത്തിന് മാറ്റം വരാം. ശബ്ദം മാറ്റുന്നില്ല, അർത്ഥം മാറ്റി. അതുപോലെ ഈ പ്രകടനത്തിൽ മുഴുവൻ അവയവ വാചകങ്ങളായ ശബ്ദങ്ങളെ പ്രയോഗിക്കുന്നതുകൊണ്ടാണ് അവയവ പ്രാചുര്യം. അതുകൊണ്ട് ഇവിടെയും അങ്ങനെ പുച്ഛശബ്ദം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പുച്ഛമായതുകൊണ്ടല്ല, ഭാഷയുടെ രീതിയാണ്. ഒരു ക്രമത്തിൽ പറയുക എന്ന് പറയുന്നു. ആണ് പ്രാചുര്യാദപ്പി അവയവശബ്ദത്തെ ഹേ, പ്രാചുര്യം പ്രായാപത്തി, ഒരു ക്രമമായി ഇങ്ങനെ വന്നു ചേരുക, പ്രാപ്തമാകുക. ശ്രോതാവൻ ഇങ്ങനെ ശ്രുതി ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അന്നമയം, പ്രാണമയം, മനോമയം, ഓരോ സ്ഥലങ്ങളിലും ഈ അവയവങ്ങളെ കുറിച്ച് പറയുന്നു. ശിരസ്, കാല്, പാദം, വാല്, തല എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രായാപത്തി എന്ന് പറയുന്നത്. ഇതിങ്ങനെ അവൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തത്വത്തെ പറഞ്ഞെടുത്തും അതേ അവയവത്തെ കുറിച്ച് പറഞ്ഞു. അവയവ പ്രാചര്യ വചനം അവയവത്തെ കുറിച്ച് പറയുന്ന ക്രമത്തില്ല, സന്ദർഭത്തിൽ അല്ലെങ്കിൽ അവയവത്തെ കുറിച്ച് മാത്രം പറയുന്നിടത്ത് ആധിക്യത്തിൽ എന്താണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു. ബ്രഹ്മപുച്ഛം വചനം എന്ന് വെച്ചാൽ ബ്രഹ്മപുച്ഛം എന്ന് പറയുന്നു. സാധനം നമ്മൾ പറയുന്നുള്ള കൂട്ടത്തിൽ പാടിയെന്നുള്ളതേ ഉള്ളു. പാടുന്നവന്റെ കൂട്ടത്തിൽ പാടുന്നു, അതുകൊണ്ട് പാട്ട് നന്നായിരിക്കണമെന്നില്ല, പാട്ട് പാട്ടായിരിക്കണമെന്നുമില്ല. പക്ഷെ ആഗ്രഹം കൊണ്ടൊന്ന് പാടിപ്പോകും. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ആ കൂട്ടത്തിൽ അതും പെട്ടുപോയി, അതിനെയും പറഞ്ഞു. പക്ഷെ ആ ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ അങ്ങനെ പറയാമോ? പറഞ്ഞാൽ ദോഷമില്ലാതെ പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ പറഞ്ഞു ബ്രഹ്മം പ്രതിഷ്ഠ, അത് മതി. എല്ലാ ദോഷങ്ങളെയും അത് പരിഹരിക്കുന്നു. അവിടെ ഗ്രഹിക്കേണ്ട എന്തിനാ ബ്രഹ്മത്തെ അപ്രതിഷ്ഠയെ? അന്നമയാദനാം ഹി ശിരാദിഷു പുച്ഛ അന്തേഷു അവയവേഷു തേഷു ആനന്ദമയസ്യ അഭിശിര ആദീന് അവയവാന്തരാണി ഉക്ത്വ അവയവപ്രായാപത്യ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇത്യ. അതാണ് അന്നമയാദികളുടെയൊക്കെ ശിരസ്, വാല്, കയ്യ്, കാല് ഇതെല്ലാം പറഞ്ഞിട്ട് തുടർന്നു വരുന്ന ഭാഗങ്ങളും പുച്ഛാന്തേഷു അവയവേഷു തേഷു ആനന്ദമയസ്യ അവയവ ആനന്ദമയൻ വന്നു അവിടെയും ഇത് പറഞ്ഞു, അവയവങ്ങളെ കുറിച്ച് പറഞ്ഞു. ചില ആദ്യ അവയവന്തിരാണ് യുക്ത അവയവപ്രായാപത്യ അവയവത്തിന്റെ ആ പ്രകടനത്തിൽ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠയിത്യാഹ അതിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവനോട് അവിടെയും ആ ശബ്ദം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ തന്നെ സാറിന് ഒരു കാര്യം പറയുമ്പം ഒരേ ശബ്ദത്തെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, ആ വ്യക്തതയ്ക്ക് വേണ്ടി. അതുപോലെ ഇവിടെയും അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാ അവയവപേക്ഷ. അല്ലാതെ അത് അവയവ ബ്രഹ്മം ഒരു അവയവമാണെന്നുള്ള താത്പര്യത്തിലല്ല. അത് നമ്മൾ സാറിന് പറയാറില്ല, ഞാനങ്ങനെ പറഞ്ഞെങ്കിലും അത് ഞാൻ ഉദ്ദേശിച്ച കാര്യമല്ല, എന്നുവെച്ചാൽ എന്റെ താല്പര്യം അതല്ല. പക്ഷെ പറഞ്ഞപ്പോ അത്ര ഒരു വാക്ക് ഉപയോഗിച്ചു. അപ്പൊ അവിടെ വാക്കിനെ മാത്രം സ്വീകരിച്ചാൽ പോലെ താല്പര്യത്തെ സ്വീകരിക്കും. കാരണം ഇവിടെ എന്താ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഈ പ്രകടനത്തിൽ സർവത്ര ബ്രഹ്മതത്വത്തെയാണ്. അങ്ങനെ വെളിപ്പെടുത്താൻ തത്വത്തെ വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളിൽ എവിടെയെങ്കിലും ഒരു ശബ്ദം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് കൽപ്പിച്ചോളുക, തത്വം അല്ല മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇങ്ങനെ സ്വീകരിക്കാം. യത് കാരണം അഭ്യാസാദിതി സപ്രധാനത്വം ബ്രഹ്മണ സമർത്ഥിതം. അതുകൊണ്ടാണ് എന്ത് അഭ്യാസാ എന്ന് പറഞ്ഞത് സ്വപ്രധാനമായ സ്വയം പ്രധാനമായിരിക്കുന്ന ബ്രഹ്മത്തെ ഇവിടെ സമർത്ഥിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ അതിനെ സമർത്ഥിക്കുക എന്ന് വെച്ചാൽ എന്താ സമർത്ഥിക്കുക? ശ്രോതാവിന്റെ ബുദ്ധിയിൽ ദൃഢമാകത്തക്ക രീതിയിൽ അതിനെ വിക്ഷേപശൂന്യമായി ഉറപ്പിക്കുകയാണ്. നീ ഇത് തന്നെ ഗ്രഹിക്കണം, ഇക്കാര്യത്തിൽ നിന്റെ മനസ്സിലൊരു വിക്ഷേപവും വരാൻ പാടില്ല. അതിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ആവർത്തിച്ച് അഭ്യാസ ആവർത്തിച്ച് ആവർത്തിച്ച് അതിനെ വെളിപ്പെടുത്തി അവന്റെ ബുദ്ധിയിൽ അതിനെ ദൃഢമാക്കി കഴിഞ്ഞാൽ അവന് സംസാര നിവൃത്തി കൃതകൃത്യത തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. അതുകൊണ്ട് അഭ്യാസം ആവർത്തിച്ചിരിക്കുന്നു, ആവർത്തിച്ച് തത്വത്തെ കൂടെ ഉറപ്പിച്ചിരിക്കുന്നു. നമ്മുടെ വിചാരം എന്ന് പറയുന്ന ഒരു ആവർത്തിയാണ്. ശ്രുതി ചില വാക്കുകളെ ചില വാചകങ്ങളെ ആവർത്തിക്കുന്നു, നമ്മൾ വിചാര രൂപത്തിൽ അതിനെ സദാ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവികൽപ്പങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയായി.